ഇവിടെ ഒരു ചോദ്യം എഴുതി വച്ചിട്ടുണ്ട്. വിശദീകരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്, പക്ഷെ ചോദ്യം എനിക്ക് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് വിശദീകരിക്കാൻ കഴിയില്ല. ചോദ്യം എന്താണെന്ന് വിശദീകരിച്ചാൽ അതിന്റെ സമാധാനം വിശദീകരിക്കാൻ ശ്രമിക്കാം. പക്ഷെ ചോദ്യം മനസ്സിലാകുന്നു, ഞാൻ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതാണ്. പക്ഷെ അത് എന്താ ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ചോദ്യം വ്യക്തമാക്കിയാൽ വിശദീകരിക്കാൻ ശ്രമിക്കാം എന്നേ പറയുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ പൊതുവായ ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഈ പൊതുവായ ചില കാര്യങ്ങൾ ആദ്യം അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ മുമ്പോട്ട് പോകുമ്പോൾ അത് സഹായിക്കും. അതുകൊണ്ട് സിദ്ധാന്തമോദി പറയുന്ന കാര്യങ്ങളല്ല നമ്മളത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. നമ്മളിപ്പോൾ ലഘുസിദ്ധാന്തമോദി മാത്രം പഠിക്കുകയല്ല, നമ്മൾ ഇപ്പൊ സ്ഫോട സിദ്ധാന്തം നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നു, അങ്ങനെ മറ്റു പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ വരുമ്പോൾ അതും നമ്മൾ ചർച്ച ചെയ്യുന്നു. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ഇവിടെ വരുന്നത്. സാധാരണഗതിയിൽ ഒന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, നമുക്കതെല്ലാം ആവശ്യമായിട്ട് വരും. ബ്രഹ്മസൂത്രവും മറ്റും ചർച്ച ചെയ്യുമ്പോൾ വിശേഷം ശബ്ദം അർത്ഥം, ശബ്ദജ്ഞാനം അർത്ഥജ്ഞാനം ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ആവശ്യമാണ്. പല ഭാഗങ്ങളും അതിനെക്കുറിച്ചുള്ള ചർച്ച വരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ആ വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ലോകത്തിൽ ശബ്ദം എന്ന് പറയുന്നത് അർത്ഥപ്രധാനമാണ്. ഉദാഹരണം പറഞ്ഞു, അഗ്നി എന്ന് പറഞ്ഞാൽ അർത്ഥത്തെ ഗ്രഹിക്കും. അതുകൊണ്ട് വ്യാകരണത്തിലും അങ്ങനെ ഗ്രഹിച്ചു പോക പാടില്ല. അതുകൊണ്ട് പാണിനി പറഞ്ഞു, സ്വംരൂപം ശബ്ദസ്യ. വ്യാകരണത്തിൽ ശബ്ദത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദത്തെ എടുക്കണം, അർത്ഥത്തെ എടുക്കരുത്. എന്നാൽ ശബ്ദസംജ്ഞകളിൽ വൃദ്ധി ഗുണം തുടങ്ങിയ സ്ഥലങ്ങളിൽ അർത്ഥത്തെ എടുക്കും. അങ്ങനെയൊരു നിയമം പറഞ്ഞു കഴിഞ്ഞാലേ ഇനി അടുത്ത് നമ്മൾ പഠിക്കും. പ്രാതിപതിക പ്രത്യേക പരസ്ഥ എന്നെല്ലാം പഠിക്കും. അവിടെയൊക്കെ പ്രത്യേകങ്ങൾ പരത്തി വരത്തുള്ളൂ ശബ്ദത്തിൽ. പിന്നെ നമ്മളവിടെ ആ ശബ്ദവും അർത്ഥവും നമ്മളുടെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശബ്ദത്തിന്റെ പ്രാധാന്യമാണ് കഴിഞ്ഞു പറഞ്ഞത്. കഴിഞ്ഞ ദിവസം രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത്. ശബ്ദത്തിന്റെ ജ്ഞാനത്തിന് ശക്തിജ്ഞാനത്തിന്റെ ആവശ്യമില്ല, അർത്ഥജ്ഞാനത്തിന് ശക്തിജ്ഞാനം വേണം. ഒന്ന്, പിന്നെ ശബ്ദത്തെ ശബ്ദം കൊണ്ട് തന്നെ ഗ്രഹിക്കണം, അർത്ഥത്തെ പര്യായ ശബ്ദങ്ങളെ കൊണ്ടും ഗ്രഹിക്കാം. രണ്ടാമത്, അത് ശബ്ദവും അർത്ഥവും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഒരു ശബ്ദത്തെ എന്റെ ബോധം ഉണ്ടാവണമെങ്കിൽ ശബ്ദത്തിൽ നിന്ന് തന്നെ ഉണ്ടാവണം. അർത്ഥത്തിന്റെ ബോധം പല ശബ്ദങ്ങളുണ്ടാവാം. പിന്നെ ശബ്ദം കേട്ടാൽ ശബ്ദത്തിന്റെ ബോധം നേരെ ഉണ്ടാവും. അർത്ഥമാണെങ്കിലോ ശബ്ദബോധ ജന്യ ജ്ഞാന വിഷയമാണ് അർത്ഥം. ശബ്ദത്തിന്റെ ജ്ഞാനമുണ്ടായി, ആ ശബ്ദജ്ഞാനത്തിലൂടെ അർത്ഥത്തിന്റെ ജ്ഞാനമുണ്ടാകുമ്പോൾ ആ അർത്ഥം ആ ജ്ഞാനത്തിന് വിഷയമാവും. ശബ്ദജ്ഞാന ജന്യ ജ്ഞാന വിഷയം. ശബ്ദം അങ്ങനെയല്ല, കേട്ടാൽ ഉടനെ ബോധം ഉണ്ടാകുന്നു. ഇനി ഒരു പ്രധാനമായ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ ദിവസം സമയം കിട്ടിയില്ല, പറഞ്ഞില്ല, അതുകൂടെ പറയാം. ശബ്ദം നമ്മൾ നേരിട്ട് പ്രയോഗിക്കാറുണ്ട്, ശബ്ദത്തെ അനുകരിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ അഗ്നിഹി എന്ന് പറയുന്നു, പിന്നെ പറയുന്നു അഗ്നിരിത്യാഹ. അഗ്നിരിത്യാഹ എന്ന് പറയുന്നിടത്ത് ഇതി ശബ്ദം പ്രയോഗിച്ചുകൊണ്ട് അഗ്നി ശബ്ദം എന്ന് പറയുന്ന അനുകരണ ശബ്ദമാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു ശബ്ദത്തിനൊരു പ്രത്യേകത കൊണ്ട് എന്താണ്? അത് നിയത ഉപസ്ഥിതികമാണ്. ശബ്ദത്തിന്റെ പ്രത്യേകത നിയത ഉപസ്ഥിതികം. അർത്ഥം അങ്ങനെയല്ല. അർത്ഥത്തിന്റെ ഒരു വിശേഷത എന്താണ്? അനുകരണ ദശായം അപ്രതീതി. അർത്ഥത്തിന്റെ പ്രത്യേകത അനുകരണ ദശയിൽ അർത്ഥബോധം ഉണ്ടാവത്തില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അഗ്നി എന്ന് പറഞ്ഞു, എനിക്ക് ബോധമുണ്ടായി. പക്ഷെ ബോധം ഉണ്ടായില്ലെങ്കിൽ ഞാൻ ചോദിക്കും എന്താ പറഞ്ഞത്? പറയും അഗ്നി രീതി ആഹ അഗ്നി എന്ന് പറഞ്ഞു. ഇപ്പൊ സാധാരണഗതിയിൽ അഗ്നി എന്ന് പറഞ്ഞു ഞാൻ അർത്ഥത്തെ ഗ്രഹിക്കും. പക്ഷെ രണ്ടാമത് അഗ്നി ഇതി അഗ്നി എന്ന് എന്ന് പറയുമ്പോൾ അവിടെ ഗ്രഹിക്കുന്നത് ശബ്ദത്തെയാണ്, അർത്ഥത്തെയല്ല. എന്താ പറഞ്ഞത് കേട്ടില്ലല്ലോ. അപ്പോൾ പറഞ്ഞത് അഗ്നി എന്ന ശബ്ദത്തെയാണെന്നാണ് അയാൾ പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇതി ശബ്ദം യോജിപ്പിച്ചത്. ഇപ്പോൾ രണ്ടാമത് അഗ്നി രീതി എന്ന് പറയുമ്പോൾ ഇതി ശബ്ദത്തോടുകൂടി ഉപയോഗിക്കുന്ന അഗ്നി ശബ്ദത്തെ അനുകരണ ശബ്ദം എന്ന് പറയും. ആ അനുകരണ ശബ്ദം അർത്ഥത്തെയല്ല ബോധിപ്പിക്കുന്നത്, മറിച്ച് ശബ്ദത്തെയാണ്. കാരണം ഏത് ശബ്ദമാണ് നിങ്ങൾ ഉച്ചരിച്ചത്? അതിനുത്തരമാണ് പറഞ്ഞത് അഗ്നിരീതി. അപ്പോൾ ഇതി ശബ്ദത്തിലൂടെ ബോധിപ്പിക്കുന്ന എന്തിനാണ്? അഗ്നി ശബ്ദത്തെയാണ്. അഗ്നി എന്ന് പറയുന്ന വസ്തുവിനെ, കേവലം അഗ്നി എന്ന് പറഞ്ഞാൽ വസ്തുവിനെ ബോധിപ്പിക്കും. അഗ്നിരീതി എന്ന് പറയുമ്പോഴോ ആ ശബ്ദത്തെ ബോധിപ്പിക്കും. അഗ്നി എന്ന ശബ്ദത്തെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ താങ്കൾ ആ ശബ്ദം അഗ്നി എന്ന് ധരിക്കുക. നീ എന്തു പറഞ്ഞു? രാമനെന്ന് പറഞ്ഞു, കൃഷ്ണനെന്ന് പറഞ്ഞു, കേശവനെന്ന്. ഈ പറയുന്നിടത്തെല്ലാം എന്താണ്? ഈ പറയുന്ന രണ്ടാമത് പറയുന്നത് മുമ്പ് പറഞ്ഞതിനെ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ആവർത്തിക്കുമ്പോഴാണ് അതിന് അനുകരണ ശബ്ദം പറയുന്നത്. ഈ അനുകരണ ശബ്ദം അർത്ഥത്തെയല്ല ബോധിപ്പിക്കുന്നത്, അത് മുമ്പ് പറഞ്ഞ ആ ശബ്ദത്തെ ബോധിപ്പിക്കുകയാണ്. ഇപ്പം ശബ്ദം എന്ന് പറയുന്നതിൻ്റെ നിയത ഉപസ്ഥിതികത്വം എന്ന് പറയുന്ന ഇതാണ്. അനുകരണ ദശയിലും അത് ശബ്ദത്തെ ബോധിപ്പിക്കും. പക്ഷെ അപ്പോൾ അർത്ഥത്തെ ബോധിപ്പിക്കത്തില്ല. ശബ്ദം അഗ്നി എന്ന് പറഞ്ഞപ്പോഴും അഗ്നിയെക്കുറിച്ച് ബോധമുണ്ടായി. അഗ്നി രീതി എന്ന് പറഞ്ഞപ്പോഴും അഗ്നിയെക്കുറിച്ച് ബോധമുണ്ടായി. അഗ്നി എന്ന് പറയുമ്പോൾ അർത്ഥത്തെക്കുറിച്ച് ബോധം ഉണ്ടാവണമെങ്കിൽ ആദ്യം ശബ്ദത്തെക്കുറിച്ച് ബോധം ഉണ്ടാവണമല്ലോ. അപ്പോൾ അഗ്നിശബ്ദം അർത്ഥത്തെ ബോധിപ്പിക്കുമ്പോഴും ശബ്ദ ബോധം ഉണ്ടാകുന്നു അഗ്നിശബ്ദത്തിൽ നിന്നും. അതേ ശബ്ദം അനുകരിക്കുമ്പോഴും ശബ്ദത്തെക്കുറിച്ച് തന്നെ ബോധം ഉണ്ടാകുന്നു. പക്ഷെ അവിടെ അർത്ഥബോധമില്ല. അഗ്നി രീതി എന്ന് പറഞ്ഞത് വസ്തുവിനെ ഗ്രഹിക്കാൻ വേണ്ടിയല്ല, ആ ശബ്ദത്തെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ ഒരു സൂക്ഷ്മമായ വ്യത്യാസമാണ്. അപ്പൊ ശബ്ദത്തിന്റെ പ്രത്യേകത എന്താണ്? അത് നിയതമായ മാറ്റമില്ലാത്ത ഉപസ്ഥിതി ബോധത്തെ ഉണ്ടാക്കുന്നു. അത് മാറ്റമില്ലാത്ത ബോധത്തെ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അനുകരണ ശബ്ദത്തെ എടുത്തത്. പക്ഷേ അർത്ഥം അങ്ങനെയല്ല. അഗ്നി എന്ന് പറഞ്ഞപ്പോൾ അർത്ഥത്തിന്റെ ബോധം ഉണ്ടായി, അഗ്നി രീതി എന്ന് പറഞ്ഞപ്പോൾ അർത്ഥബോധം ഉണ്ടായില്ല. അപ്പോൾ ഇവിടെയും ഇത് പറയുന്ന എന്താണ്? ശബ്ദത്തിന്റെ വിശേഷതയെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? തുടങ്ങിയത് തുടങ്ങിയെങ്ങനെ? ആ പ്രതീതി എന്ന് പറയുന്നത് പ്രതിരോധമായ അങ്ങനെയാവും. പ്രതീതോ ഉപദേശാനപേക്ഷത്വം അസാധാരണത്വം അന്തരംഗത്വം ഒന്നൊന്നുകൂടെ പറഞ്ഞു. എന്താണോ ഒന്നുകൂടെ പറഞ്ഞു? ആ നിയത ഉപസ്ഥിതികത്വം, നിയത ഉപസ്ഥിതികത്വം ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് പറഞ്ഞു എന്താണ്? അനുകരണ ദശായം അപ്രതീതി, ശബ്ദത്തിന്റെ വിശേഷതകളാണ്. ഇതൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. ഇവിടെ വ്യാകരണത്തിൽ മാത്രമല്ല, മറ്റു പല സ്ഥലത്തും ആവശ്യമായി വരും. അപ്പോൾ ഇവിടെ ഇത്രയാണ്. ഇത് ഇവിടെയൊക്കെ ഇത് എന്തിനു ചർച്ച ചെയ്തു? കാരണം തസ്മിൻ എന്നിടത്ത് ഇതി എന്നുള്ള ശബ്ദം കേട്ടു. വ്യാകരണത്തിൽ ശബ്ദം പറഞ്ഞാൽ ശബ്ദമേ ഗ്രഹിക്കാവൂ, ഇതി ചേർത്ത് കഴിഞ്ഞാൽ അർത്ഥത്തെ ഗ്രഹിക്കണം. സപ്തമി തസ്മിൻ, നമ്മുടെ അർത്ഥം സപ്തമി എന്നാണ്. തസ്മിൻ ഇതി എന്ന് പറഞ്ഞാൽ സപ്തമ്യന്തമായ പദത്തിന്റെ അർത്ഥം. അപ്പോൾ ഇവിടെ സപ്തമ്യന്തമായ പദമായാച്ചി അതിൻ്റെ അർത്ഥം. ഇത് പരിഭാഷാസൂത്രമാണ്, ഇത് വിധിസൂത്രത്തോട് അന്വയിക്കുന്നു. അന്വയിച്ചിട്ട് അർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അപ്പോൾ രണ്ട് സൂത്രം കൂടെ ചേർന്നുള്ള അർത്ഥം നമുക്കെന്ത് കിട്ടി? സപ്തമേ നിർദ്ദേശേന വിധിയേമാനം കാര്യം ഇതോ അണച്ചി തുടങ്ങിയ സ്ഥലങ്ങളിൽ അച്ചി മുതലായ ശബ്ദങ്ങളുടെ അർത്ഥമായി വരുന്ന ആ ഈ ഊ തുടങ്ങിയ ശബ്ദങ്ങൾ പൂർവ്വശബ്ദത്തിനോടൊപ്പം നിരന്തരമായി ഉച്ചരിക്കുമ്പോൾ, ഇടയ്ക്ക് വ്യവധാനം കൂടാതെ ഉച്ചരിക്കുമ്പോൾ എങ്ങനെ? ഇഗോയണച്ചി എന്നുള്ള സ്ഥലത്ത് ഈ ആ എന്നും മറ്റും ഉച്ചരിക്കുമ്പോൾ, അങ്ങനെ ഉച്ചരിക്കുന്ന സ്ഥലത്ത് ഇഗോയണച്ചി തുടങ്ങിയ സൂത്രങ്ങൾ വിധിക്കുന്ന കാര്യം അച്ചു തുടങ്ങിയ സപ്തമ്യന്ത പദങ്ങളുടെ അർത്ഥമായി വരുന്ന ശബ്ദങ്ങൾക്ക് പൂർവത്തിലുള്ള ഇക്കെന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ അർത്ഥമായി വരുന്ന ഈ ഊ തുടങ്ങിയവയ്ക്ക് വരണം. അങ്ങനെ സപ്തമ്യ നിർദ്ദേശേന വിധീയമാനം കാര്യം വർണ്ണാന്തരേണ അഭിവിദസ്യ പൂർവസ്യ ബോധ്യം എന്നത് വിശദീകരിച്ച് പറയുമ്പോൾ, ചുരുക്കി പറഞ്ഞാലോ, പൂർവത്തിലിരിക്കുന്ന ഇക്കിന്റെ സ്ഥാനത്ത് പരത്തിൽ അച്ചിരിക്കുമ്പോൾ എണ്ണ ആദേശമായി വരുന്നു. ഇത്രയും മനസ്സിലാക്കിയാൽ മതി, ബാക്കിയുള്ളത് തന്നെ വിശദീകരണം. അപ്പോൾ ഇവിടെ അടുത്ത പ്രശ്നം വരുന്നത് എന്താണ്? ഇക്കെന്ന് പറയുന്നതിൽ ഈ ഊറ് നാലുണ്ട്, എണ്ണ എന്ന് പറയുന്നത് നാലുണ്ട്. അപ്പൊ ഇക്കൽപ്പെട്ട ഈ നാലെണ്ണത്തിൽ എണ്ണിൽപ്പെട്ട ഏതാണ് വരേണ്ടത്? സ്ഥാനി നാലുണ്ട്, ആദേശവും നാലുണ്ട്. അവിടെ വരുന്ന അടുത്ത പരിഭാഷ, സ്ഥാനേ അന്തരതമഃ പ്രസംഗേ സതി സദൃശതമ ആദേശ സ്യാദ്. ഇത് നമ്മൾ പഠിച്ചാണ്. പഠിച്ചാണെങ്കിൽ ഞാൻ ഒന്നും പറയണ്ട, അങ്ങോട്ട് ചോദിച്ചാൽ മതിയല്ലോ, എല്ലാവരും പറയുന്നുണ്ട്. പ്രസംഗേ സതി, പ്രസംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാപ്തമാകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പറഞ്ഞു, ഒരു സ്ഥാനിയുടെ സ്ഥാനത്ത് അനേക ആദേശങ്ങൾ പ്രാപ്തമാകുമ്പോൾ എന്ന് ധരിക്കണം വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട്. സദൃശതമ ആദേശ, ആ സ്ഥാനിയോട് അത്യന്തം സാദൃശ്യമുള്ളത് എവിടെ നിന്ന്? ആദേശങ്ങളിൽ നിന്നും അത്യന്തം സാദൃശ്യമുള്ളത്. വരും, ആദേശമായി വരും. അപ്പൊ സൂത്രത്തിൽ സ്ഥാനേ എന്നാണ്, അതിന്റെ അർത്ഥമാണ് പ്രസംഗം എന്ന് പറയുന്നത്. അങ്ങനെ പ്രസംഗം ഒന്ന് എന്തുകൊണ്ട് പറഞ്ഞു, അതൊക്കെ നമ്മൾ വിശദീകരിച്ചാണ്. അതായത് സാധന സ്ഥാനം എന്ന് പറഞ്ഞാൽ, ഞാൻ കസേരയിൽ ഇരിക്കുന്നു, കസേര സ്ഥാനമാണ്, ഞാനതിയിരിക്കുന്നു. വർണ്ണങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറ്റത്തില്ല. വർണ്ണമെന്ന് പറയുന്ന എന്താണ്? ഉച്ചരിക്കപ്പെടുന്നവയാണത്. ഈ എന്ന് ഉച്ചരിക്കുന്നു, ആ ഉച്ചരിക്കുന്നത് കാലത്തെ അപേക്ഷിച്ചിട്ടാണ്. ഞാൻ ഒരു ക്ഷണത്തിൽ ഈ എന്ന് ഉച്ചരിച്ചാൽ അവിടെ വേറൊരു വർണ്ണം എനിക്ക് ഉച്ചരിക്കാൻ പറ്റത്തില്ല. ഈ എന്ന് ഉച്ചരിക്കുന്നതിന് പര്യാപ്തമായ കാലം ഏതോ ആ കാലത്തിൽ വേറൊരു ശബ്ദത്തെ ഉച്ചരിക്കാൻ പറ്റില്ല, വേറെ ഉച്ചരിക്കാം, എനിക്ക് പറ്റത്തില്ല. അത് വർണ്ണങ്ങളുടെ ഒരു പോരായ്മയാണ്. വർണ്ണാന്തര അധികരണത്വ അഭാവം എന്ന് പറയും. ഒരു ഭാഷയെ പറയുമ്പോൾ അവരുടേതായ ഭാഷയിൽ പറയും. വർണ്ണത്തിന് വർണ്ണാന്തര അധികരണത്വം വരത്തില്ല, എന്നുവെച്ചാൽ വർണ്ണാന്തര സ്ഥാനത്തും വരത്തില്ല. ഒരു വർണ്ണത്തിന് വേറൊരു സ്ഥാനം അവിടെ ഇരിക്കുക അത് സാധ്യമല്ല, അതിൻ്റെ പുറത്തിരിക്കുക സാധ്യമല്ല. അതുകൊണ്ട് വൈയാകരണന്മാർ പറയും, വർണ്ണങ്ങൾക്ക് വർണ്ണങ്ങളോടുള്ള ബന്ധം മൂന്നാണ്. ഒന്ന് ആനന്ദര്യം, മറ്റൊന്ന് സാമീപ്യം, മൂന്നാമത്തത് പ്രസംഗം. ഇതാണ് വൈയാകരണന്മാർ പറയുന്ന വർണ്ണങ്ങൾക്ക് വർണ്ണങ്ങളോടുള്ള ബന്ധം. ആനന്ദര്യം, സാമീപ്യം, പ്രസംഗം. ആനന്ദര്യം എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായത്, നമ്മൾ സാധാരണ ഉച്ചരിക്കുന്ന എങ്ങനെയാണ്? ആനന്ദര്യത്തിലാണ്. ഒരു വർണ്ണം കഴിഞ്ഞ് അടുത്ത വർണ്ണം ഉച്ചരിക്കുന്നു, ഒന്നിന്റെ മേൽ ഉച്ചരിക്കാൻ ഒക്കത്തില്ല. ഒരു വർണ്ണത്തിന് മറ്റൊരു വർണ്ണത്തിനോടുള്ള ബന്ധം അങ്ങനെ വരും, ഒന്നിനു ശേഷം ഒന്ന്, ഒന്നിനു ശേഷം ഒന്ന്. സാധാരണ നമ്മുടെ ശബ്ദപ്രയോഗം മുഴുവൻ അങ്ങനെയാണ്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകാം, രാമ കൃഷ്ണ കേശവ എന്നൊക്കെ പറയുന്നിടത്ത് ഒരു വർണ്ണം ഉച്ചരിച്ച് പിന്നെ അടുത്ത വർണ്ണം ഉച്ചരിച്ച് അടുത്ത വർണ്ണം ഉച്ചരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പൊതുവായി നമുക്ക് പറയാം സാമീപ്യം എന്ന് വെച്ചാൽ ഒരു വർണ്ണത്തിന് മറ്റൊരു വർണ്ണവുമായിട്ട് സാമീപ്യം വേണം. അത് പൂർവ്വത്തിൽ വേണമെന്നോ പരത്തിൽ വേണമെന്നൊന്നുമില്ല. രാമ ഗ്രാമം ഗച്ഛതി എന്ന് പറയുന്നു, അല്ലെ ഗ്രാമശബ്ദത്തിലെ മ എന്ന് പറയുന്നതിനെടുക്കുക. പൂർവ്വത്തിലൊരു വർണ്ണമുണ്ട്, പരത്തിലൊരു വർണ്ണമുണ്ട്, അതിന് സാമീപ്യം എന്ന് പറയുന്നു. അടുത്തടുത്ത് വർണ്ണങ്ങളായിരിക്കും. അത് സംഹിത ഉള്ളിടത്താണെങ്കിൽ നമുക്ക് പറയാമല്ലോ, ഗ്രാമം ഗച്ഛതി മായുടെ സമീപത്തിലിരിക്കുന്നു. ആകാരം അല്ല, കുറച്ച് ദൂരെയാണെങ്കിലും ഗായമിരിക്കുന്നു, അത് സമീപത്തിലാണ്, അർത്ഥം ദൂരെയാണെന്നേ ഉള്ളൂ. സമീപം എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് കിലോമീറ്റർ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. കുറച്ചടുത്തിരുന്നാലും സമീപമാണ്, കുറച്ചുകൂടെ ദൂരെ ഇരുന്നാലും സമീപമാണ്. ഒരു വാക്യത്തിൽ വരുമ്പോൾ എല്ലാ സമീപത്തിലാണ്, കാരണം അവിടെ സംഹിതയുണ്ട്. ആനന്ദര്യം സാമീപ്യം അടുത്താണ് ഒരു വർണ്ണത്തിന് മറ്റൊരു വർണ്ണത്തിനോടുള്ള സംബന്ധം, പ്രസംഗം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പ്രസംഗേ സതി. പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഇതുപോലെയല്ല, ഞാൻ കസേരയിൽ, കസേര എന്റെ സ്ഥാനമാണെന്ന് പറയുന്ന പോലെയല്ല. ഒരു വർണ്ണം ഉച്ചരിക്കേണ്ട സ്ഥാനത്ത് ആ വർണ്ണം ഉച്ചരിക്കാതെ മറ്റൊരു വർണ്ണം ഉച്ചരിക്കുക. സുധി ഉപാസ്യാന്നിരിക്കുന്നിടത്ത് ഈ ഉച്ചരിക്കേണ്ട സ്ഥാനത്ത് അത് ഉച്ചരിക്കാതെ യഥാരത്ത് ഉച്ചരിക്കുക, സുധയു എന്ന് ഉച്ചരിക്കുക. ഇതാണ്, ഇതിനാണ് പ്രസംഗം എന്ന് പറയുന്നത്. ഇത് ഈ ഒരു അർത്ഥം കിട്ടുന്നത് വൈദികമായ അർത്ഥമാണ്. അത് മുമ്പ് പറഞ്ഞു, എന്താണ് വേദത്തിൽ തന്നെ പറയുന്നു, ദർഭാണാം സ്ഥാനേ ശരൈഹി പ്രസ്തരിതവ്യം. വേദിയിൽ ദർഭ പ്രസ്തരണം ചെയ്യണം, അത് നിരത്തി വയ്ക്കുക. സാധാരണ കലശക്കൊടവും മറ്റും വയ്ക്കാൻ വേണ്ടി ദർഭപ്പുല്ലൊക്കെ നിരത്താറുണ്ടല്ലോ, അതുപോലെ അവിടെ ദർഭപ്പുല്ലിന് പകരം ശരപ്പുല്ല് ഉപയോഗിക്കുന്നു. എന്ന് വെച്ചാൽ ദർഭ വച്ച അതിന്റെ പുറത്ത് ശരപ്പുല്ല് വയ്ക്കുകയല്ല, ദർഭ കിട്ടിയില്ല. മുട്ടിയ പക്ഷം വയ്ക്കോലോ എന്ന് പറയും മലയാളത്തിൽ. ദർഭ കിട്ടിയില്ലെങ്കിൽ കച്ചിയും ഉപയോഗിക്കും, അതുപോലെ ശരപ്പുല്ല് ഉപയോഗിക്കുന്നു. അപ്പൊ അവിടെ എന്താണ്, ഒന്നിനെ മാറ്റിയിട്ട് മറ്റൊന്ന് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ശബ്ദവും അങ്ങനെയാണ് ചെയ്യുന്നത്. എന്ത് ഇവിടെ ഈ വ്യാകരണത്തിലെ നിയമങ്ങൾ പറഞ്ഞാലും അതിനെല്ലാം വൈദിക നിയമങ്ങളെ കൊണ്ടുവരും വൈയാകരണന്മാർ. ഇതിന് വേദവുമായിട്ട് അത്ര വേദമീമാംസയുമായിട്ട് അത്ര അടുത്ത ബന്ധമാണ്, എല്ലാത്തിനും ഉണ്ട് വേദത്തിൽ നിന്ന്. വൈദിക മീമാംസയിലെ നിയമങ്ങളാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോ ഇവിടെ എന്ത് ചെയ്യുന്നു, അതാണ് മൂന്നാമത്തെ സംബന്ധം, പ്രസംഗം. സന്ധി വരുന്നിടത്തെല്ലാം പ്രധാനമായിട്ടും ആദേശം വരുന്നിടത്തെല്ലാം ഇതാണ് സംഭവിക്കുന്നത്, ആണ് നമ്മൾ പറയുന്നത്. സ്ഥാനേ ശത്രുവത ആദേശ, ശത്രുവിനെ പോലെ വരും, അതിനെ മാറ്റിയിട്ട് വരും. അതാണ് ഇവിടെ പറഞ്ഞത്, പ്രസംഗേ സതി സദൃശതമ ആദേശ സ്യാത് എന്ന് പറഞ്ഞതാണ്. ഈ ഉച്ചരിക്കുന്നത് യഥാർത്ഥ ഉച്ചരിക്കുന്നതും ആദ്യം പറഞ്ഞതും ഓർക്കുന്ന എന്താണ്, ഈ സംഗതികളെല്ലാം നടക്കുന്ന ശബ്ദ ഉച്ചാരണത്തിലാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ലിപിയിൽ എഴുതി കാണിക്കുകയാണ്. ശബ്ദത്തെ സംബന്ധിച്ച് പ്രാധാന്യം ശബ്ദത്തിന് തന്നെയാണ്, വരകൾക്കല്ല. വരകൾ കേവലം ആ ശബ്ദത്തെ സ്മരിക്കുന്നതിന് ഉപകരിക്കുന്ന ഒരു സങ്കേതം മാത്രമാണ്, ലിപിക്കല്ല എന്നർത്ഥം. ഇവിടെ എന്ത് വരുന്നു, സൂധയു ഉപാസേതി ജാതേ അനുസിച്ച അജഹ പരസ്യോദ്യുവാസോ നതു അചീ. ഇതും പഠിച്ചാണെന്തോ, പഠിച്ചോ? അപ്പൊ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സൂധയു എന്ന് പറയുന്ന ധകാരത്തിന് ദിത്വം വരുന്നതെന്ന് വെച്ചാൽ ഇരട്ടിക്കുന്നു. ഉച്ചാരണത്തിൽ പറയുകയാണെങ്കിൽ ഒരു ധകാരത്തിന് ശേഷം ഒരു ധകാരം കൂടി ഉച്ചരിക്കുന്നു, സൂധ്, അതിനാണ് ഈ സൂക്തം വന്നത്, അനുചിച്ച. ഈ സൂക്തത്തിന്റെ അർത്ഥം പറയുമ്പോൾ ഇവിടെ അർത്ഥം എഴുതിയിരിക്കുന്നത് അനച്ചി ന അച്ചി എന്നാ പറയുന്നത്. ഈ സൂത്രത്തിൽ ദിത്വപ്രകടനത്തിൽ പറയാണ് അച്ചോരഹാഭ്യാന്തേ എന്നെല്ലാം പറഞ്ഞ അവിടെ വരുന്നതാണ്. പൂർവ്വത്തിൽ നിന്ന് പദങ്ങളെല്ലാം വരുമ്പം ഇവിടെ അജഹ പരസ്യ യരോദ്വീവാസ്തഹ മുമ്പെല്ലാം ദിത്വത്തെ വിധിച്ചിട്ട് പറയുന്നു, അച്ഛന്റെ പരത്തിൽ ഏരിരുന്നു കഴിഞ്ഞാൽ ദിത്വം വികല്പമായി വരും എന്ന് പറഞ്ഞു. ഇവിടെ നോക്കുക, സൂത് എന്നിരിക്കുന്നു, അച്ചായ സൂലവും അതിന്റെ പരത്തിലിരിക്കുന്നു, എര് ധ എരു പ്രത്യാഹാരത്തിൽ വരുന്നു, അത് ഇരട്ടിക്കും. ഇപ്പോ നതു അച്ചി പരത്തിൽ അച്ചുണ്ടോ നോക്കയില്ല, അച്ഛന്റെ പരത്തിലിരിക്കുന്ന എരിന് ദത്വം വരും. നത്തുവാച്ചി അച്ഛ പരമിരിക്കെ വരത്തില്ല. ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും. സൂത്രം വായിക്കുന്ന അച്ഛ പരമിരിക്കുമോ വരില്ല മനസ്സിലായി. പക്ഷെ കല്ല് പരത്തിലിരുന്നാലോ, ഇനി ഒന്നുമില്ലാതിരുന്നാലോ, അതിനൊക്കെ ഇതിലെന്താ സമാധാനം? ഇനിയും അതിനൊക്കെ സമാധാനം കിട്ടുമോ? ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ. അച്ഛന്റെ പരത്തിലിരിക്കുന്ന എരിന് ദ്വിത്വം വരുന്നു. ഇവിടെ ദ്വിത്വം വന്ന് ഇവിടത്തേക്ക് ഇത് ശരിയായി. പരത്തിൽ അച്ഛല്ല, പക്ഷെ ഇവിടെ ഒരു പരത്തിലൊരു ഹല്ലിരിക്കുന്നുണ്ടല്ലോ. ഈ ഹല്ലിരുന്ന ദ്വിത്വം വരാമോ? അക്കാര്യ സൂത്രത്തിൽ പറയുന്നില്ല. ഇനി അവസാനമായിട്ടിരിക്കുകയാണ്, വരുന്നുണ്ട് ഇപ്പോ. വാക്ക് ഇരട്ടിച്ച് വാക്ക്, മലയാളത്തിലൊക്കെ എഴുതുമ്പോൾ നമ്മൾ എഴുതാണ്ടല്ലോ വാക്ക്, ഇക്ക് എന്നാണ്, കകാരം ഇരട്ടിക്കുന്നതാണ്. അങ്ങനെ ഇരട്ടിപ്പ് കാണുന്നുണ്ട്. പിന്നെ അച്ചിരിക്കുമ്പോൾ ഇരട്ടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു, പക്ഷെ ഇവിടെ ഹല്ലിരുന്നപ്പോൾ ഇരട്ടിച്ച്. ഇതിന് സമാനം പറയുന്നു. അതിന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അനുചിച്ച് വിശദീകരിക്കുന്നത്. അതായത് നഞ്ഞ് സമാസം എന്ന് പറയും, നഞ്ഞെന്ന് പറയുന്ന നകാരം, അതിൽ ഞക്കാരം ഇട്ടായിപ്പോ ശേഷിക്കുന്നതാണ് നകാരം. ശരിക്കും നഞ്ഞെന്നിരി അവ്യപ്രകരണത്തിൽ നമ്മൾ പഠിക്കും നഞ്ഞ്. അതുകൊണ്ട് തന്നെ നഞ്ഞെന്ന് പറയും, അവ്യയമാണ്. അപ്പോൾ പല അവ്യയങ്ങളും ഇങ്ങനെ ഇത്ത് വച്ച് നിർദ്ദേശിക്കാൻ പ്രയോജനമുണ്ട്. ആ നഞ്ഞാണ് ന എന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് ന അച്ച് അച്ചുമായിട്ട് സമാസം വന്നപ്പം അനച്ചെന്ന് വന്നു. അപ്പം ന അച്ച അനച്ചെന്ന് പറയുന്നെങ്കിൽ അത് നമ്മളിനി പഠിക്കുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്തരം കാര്യമാണ്, അനച്ചെന്ന് പറഞ്ഞപ്പോൾ അച്ച് പരമിരിക്കുമ്പോൾ ദത്വം വരത്തില്ല, ഹല്ല് പരമിരിക്കുമ്പോൾ വരാം, ഹല്ല് വരമില്ലെങ്കിലും വരാം. ഈ അർത്ഥങ്ങൾ എങ്ങനെ അങ്ങനെ കിട്ടി? അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്, നഞ്ഞിന് രണ്ടർത്ഥമുണ്ട്, ഒന്ന് പ്രസജ്യ പ്രതിഷേധം, മറ്റൊന്ന് പരിദാസം. അത് മുമ്പ് പറഞ്ഞാണല്ലോ. അങ്ങനെ പറഞ്ഞ ഒന്ന് പ്രസജ്യ പ്രതിഷേധവും മറ്റൊന്ന് പരിദാസം. അപ്പോ അതിന്റെ പ്രത്യേകത എന്താണ്? പ്രസജ്യ പ്രതിഷേധം ദോ നഞ്ഞോ സമാഖ്യാതോ എഴുതിയിട്ടുണ്ടായിരുന്ന പരിദാസ പ്രസജ്യകോ പരിദാസ സദൃഗ്രാഹി പ്രസജ്യസ്ഥ നിഷേധകൃത് എഴുതിയായിരുന്നു. പരിദാസസ്ഥ വിജ്ഞേയ എത്ര ഉത്തരപദേന പ്രസജ്യസ്ഥ സവിജ്ഞേയ ക്രിയയാ സഹ എത്ര നഞ്ഞ്. പര്യുദാസം, ഒന്ന് പര്യുദാസം, മറ്റൊന്ന് പ്രസജ്യം. ഇത് ധാരാളം സ്ഥലത്ത് ഈ ഭാഷയത്തിൽ ആവർത്തിച്ച് വരുന്നതാണ്. അവിടെ നിന്ന് നമ്മളിതൊന്ന് വിശദീകരിക്കാൻ പോയിട്ടുണ്ട്. ഇത് പരിദാസ എന്ന് ഭാഷയത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ അർത്ഥം മനസ്സിൽ വെച്ചുകൊണ്ട് പറയുന്നതാണ്. വേണമെങ്കിൽ എഴുതാം, പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ. ഓ, ഇതൊക്കെ വലിയ ജോലിയാണെന്നാണെങ്കിൽ വേണ്ട. ദോ നഞ്ഞോ സമാഖ്യാതോ, ദോ നഞ്ഞോ സമാഖ്യാതോ. പര്യുദാസ പ്രസജ്യകൗ, പ്രസജ്യ പ്രതിഷേധത്തിനാണ് പ്രസജ്യകം എന്ന് പറയുന്നത്. ദോ നഞ്ഞോ സമാഖ്യാതു പര്യുദാസ പ്രസജ്യകൗ. പര്യുദാസ സദൃഗ്രാഹി, ഇത് ഈ പുസ്തകത്തിലുള്ള മറ്റ് വ്യാഖ്യാനങ്ങളൊക്കെ നോക്കി അതിനകത്തുണ്ട്. മറ്റേ കയ്യിലിരിക്കുന്ന വ്യാഖ്യാനം ഉണ്ടല്ലോ, ഏതാണ്? അതിനകത്തുണ്ടെന്നും അവസാനം. പിന്നെ മറ്റേ വേറൊരു വ്യാഖ്യാനം ഉണ്ടല്ലോ ഹിന്ദി, അതല്ല, ഭൈമി വ്യാഖ്യാനത്തിൽ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്ന തരത്തിൽ അവിടെ ശ്ലോകം എഴുതിയിരിക്കുന്നത് ഞാൻ ചുരുക്കി പറഞ്ഞാണ്. അവിടെ ശ്ലോകം എഴുതിയിരിക്കുന്ന വേറെ രീതിയിലാണ്. അതിൽ നിന്ന് ഞാൻ ആവശ്യമുള്ള മാത്രം എടുത്ത് പ്രത്യേക ശ്ലോകം ഉണ്ടാക്കിയാണ് പറയുന്നത്. അവിടെയുള്ള ശ്ലോകങ്ങൾ അതുപോലെ പറയുകയല്ല. ഇത് നനു സമാഖ്യാതു പര്യുദാസ പ്രസജ്യകം പര്യുദാസ സദൃഗ്രാഹി, സദൃഗ്രാഹി പ്രസജ്യസ്തു നിഷേധകൃത് എന്ന് പറയും. ഇതിലെഴുതി വരുമ്പോൾ ഒരുപാട് താമസിക്കും. അക്ഷരം പേന കൊണ്ടെഴുതിയ കുറച്ചുകൂടെ എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ദോ നനോ സമാഖ്യാതോ പരിദാസ പ്രസജ്യകോ പരിദാസ സദൃഗ്രാഹി പ്രസജ്യസ്തു നിഷേധകൃത് പര്യുദാസസ്തു വിജ്ഞേയ യത്ര ഉത്തരപദേന നഞ്ഞ്. പ്രസജ്യസ്തു സവിജ്ഞേയ ക്രിയയാ സഹ എത്ര നഞ്ഞ്. ഇത്രയും അധികം ആവശ്യമുള്ളൂ മനസ്സിലാക്കാൻ. പര്യുദാസസ്തു വിജ്ഞേയ എത്ര ഉത്തരപദേന നഞ്ഞ്. പ്രസജ്യസ്തു സവിജ്ഞേയ ക്രിയയാ സഹ എത്ര നഞ്ഞ്. കാര്യം മനസ്സിലാകുമ്പോൾ എളുപ്പമാവും. അതായത് രണ്ട് പദങ്ങളെ കൂട്ടിച്ചേർത്ത് ഒന്നാക്കുന്നതിനെയാണ്, ഉരുക്കി ചേർക്കുന്നതിനാണ് സമാസം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തുള്ള വിഭക്തി, ഇടയ്ക്ക് വരുന്ന വിഭക്തികളെയും സാധാരണ രീതി. അപ്പം സമാസമായി രണ്ട് പദമോ രണ്ട് കൂടുതലോ കൂട്ടിച്ചേർക്കാം, ചേർന്നൊരർത്ഥത്തെ ബോധിപ്പിക്കുകയും ചെയ്യും. ഓരോ പദവും പ്രത്യേകം പ്രത്യേകം നിൽക്കുമ്പോൾ വെവ്വേറെ അർത്ഥത്തെ ബോധിപ്പിക്കും. കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഒരർത്ഥത്തെ ബോധിപ്പിക്കും. പീതശബ്ദത്തിൻ്റെ അർത്ഥം മഞ്ഞ, അംബരശബ്ദത്തിൻ്റെ അർത്ഥം പട്ടുവസ്ത്രം, പീതാംബരം എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണൻ. അപ്പോൾ പദങ്ങൾക്ക് വെവ്വേറെ അർത്ഥം, ഒന്നായപ്പോൾ അർത്ഥം മാറി. ഇതാണ് സമാസം. ഇതിൽ അവസാനം വരുന്ന പദത്തിനാണ് ഉത്തരപദം എന്ന് പറയുന്നത്. പീതാംബര ശബ്ദത്തിൽ അംബരശബ്ദമാണ് ഉത്തരപദം. അപ്പോൾ ഈ നഞ്ഞ സമാസത്തിൽ ആ നകാരം ഉത്തരപദത്തോട് അന്വയിക്കുന്നതാണ്. അങ്ങനെ അന്വയിക്കുന്ന സന്ദർഭമുണ്ട്. ഉദാഹരണം പറഞ്ഞ സമാസമാണ് അബ്രാഹ്മണം എന്ന് പറയുന്നത്. അബ്രാഹ്മണൻ, ബ്രാഹ്മണ ശബ്ദവും നകാരവും തമ്മിൽ സമാസം ചെയ്തു. ചെയ്തു കഴിഞ്ഞപ്പോൾ അബ്രാഹ്മണം വന്നു ശബ്ദം, നകാരം പോയി, അകാരം വന്നു. അതൊക്കെ വേറെ നിയമം അനുസരിച്ച്. അപ്പം അബ്രാഹ്മണം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? നഞ്ഞാണ് പൂർവ്വപദം, അതിൽ നകാരം പോയി അകാരം ഇരിക്കുന്നു. ഉത്തരപദം എന്ന് പറയുന്ന ബ്രാഹ്മണ ശബ്ദം. അപ്പം അവിടെ ആ നഞ്ഞ് അല്ലെങ്കിൽ നകാരം ഉത്തരപദത്തോട് അന്വയിക്കുന്നു. ഉത്തരപദത്തോട് അന്വയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബ്രാഹ്മണനെ നിഷേധിക്കുന്നു. അബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനെ നിഷേധിക്കുന്നു. അബ്രാഹ്മണൻ എന്ന് പറയുന്നത് കൊണ്ട് എന്താ നമ്മൾ ഗ്രഹിക്കുന്നത്? ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ആരെങ്കിലും ഗ്രഹിക്കും. ഒരിക്കലും ബ്രാഹ്മണനെ ഗ്രഹിക്കത്തില്ല. എന്തുകൊണ്ട്? അതാണ് ആ ശബ്ദത്തിന്റെ സ്വഭാവം. പറയണം അബ്രാഹ്മണം ആനയാ എന്ന് പറയണം. അബ്രാഹ്മണനെ കൊണ്ടുവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ബ്രാഹ്മണനെ കൊണ്ടുവരത്തില്ല. എന്തുകൊണ്ട്? അബ്രാഹ്മണ ശബ്ദത്തില് നകാരം ബ്രാഹ്മണനെ നിഷേധിക്കുന്നു. അതാണ് പറയുന്നത് നകാരം ഉത്തരപദത്തോട് അന്വയിക്കുന്നു. അതാണ് എന്റെ പ്രത്യേകത. പരിദാസം എന്ന് പറയുന്നതിന് പരിദാസ പ്രതിഷേധം എന്ന് പറയും. അത് മാത്രമല്ല, അബ്രാഹ്മണം ആനയ എന്ന് പറയുന്നിടത്ത് പ്രാധാന്യം നിഷേധത്തിനല്ല, വിധിക്കാണ്. അബ്രാഹ്മണം എന്ന് പറഞ്ഞപ്പോൾ അബ്രാഹ്മണൻ എന്ന് പറഞ്ഞപ്പോൾ ബ്രാഹ്മണനെ നിഷേധിച്ചു. പക്ഷേ അവിടെ ഇടപാട് തീരുന്നില്ല. പിന്നെ എന്ത് പറയുന്നു? അബ്രാഹ്മണം ആനയ. അപ്പോൾ അവിടെ പ്രാധാന്യം എന്തിനാണ്? ബ്രാഹ്മണനെ നിഷേധിക്കുന്നതിനല്ല, ക്ഷത്രിയനോ വൈശ്യനെയോ കൊണ്ടുവരുന്നതിലാണ്, വിധിക്കാണ് പ്രാധാന്യം. അപ്പോൾ രണ്ട് കാര്യം ഇവിടെ മനസ്സിലാക്കണം. പരിദാസമാണ് നിഷേധമെങ്കിൽ അവിടുത്തെ ആ നകാരം ഉത്തര പദത്തിനോട് അന്വയിക്കും എന്ന് പറഞ്ഞാൽ നിഷേധിക്കുന്നത് ഉത്തര പദാർത്ഥത്തെയായിരിക്കും. അതേസമയം അതൊരു വാക്യത്തിൽ പ്രയോഗിക്കുമ്പോൾ നിഷേധത്തിനല്ല പ്രാധാന്യം, വിധിക്കാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, ഉത്തരപദത്തോട് അന്വയിക്കുന്നു; രണ്ടാമത്, നിഷേധത്തിനല്ല പ്രാധാന്യം, വിധിക്കാണ്. ഇനി ഒന്നുകൂടിയുണ്ട്, വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് പരിദാസം എവിടെ വരും എന്നൊന്ന് നമുക്ക് കൊണ്ട് തീരുമാനിക്കാൻ ഒക്കത്തില്ല. ഓരോ പ്രയോഗം കൊണ്ട് മനസ്സിലാക്കണം. ഇത് ഏത് തരത്തിലും വരാം, എവിടെയും വരാം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. നേരത്തെ പറഞ്ഞല്ലോ, പരിദാസ സദൃഗ്രാഹി. പരിദാസത്തിനൊരു പ്രത്യേകതയുണ്ട്, അത് ഉത്തരപദാർത്ഥത്തെ നിഷേധിക്കുക മാത്രമല്ല, ആ ഉത്തരപദ അർത്ഥത്തിന് സദൃശമായ മറ്റൊന്നിനെ ബോധിപ്പിക്കുകയും ചെയ്യും. അപ്പം നിഷേധം എന്ന് പറയുന്നത് കേവലം നിഷേധിക്കുക മാത്രമല്ല. അബ്രാഹ്മണം ആനയാന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ബ്രാഹ്മണനെ നിഷേധിക്കുക മാത്രമല്ല ചെയ്തു, ക്ഷത്രിയനെ കൊണ്ടുവരികയും ചെയ്തു, അല്ലെങ്കിൽ വൈശ്യനെ കൊണ്ടുവന്നു. എന്തുകൊണ്ട്? ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു വർണ്ണത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ വർണ്ണ സാദൃശ്യം കൊണ്ട് ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അബ്രാഹ്മണം ആനയാന്ന് പറഞ്ഞപ്പോൾ സദൃശമായ ക്ഷത്രിയനെ കൊണ്ടുവന്നു. ക്ഷത്രിയനെ കൊണ്ടുവരാൻ പറഞ്ഞോ? ഇല്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ആരാണ്? ബ്രാഹ്മണനും ക്ഷത്രിയനുമാണ്. അപ്പൊ അബ്രാഹ്മണം ആനയാന്ന് പറഞ്ഞാൽ സദൃഗ്രാഹി, സദൃശമായ മറ്റൊരർത്ഥത്തെ ഗ്രഹിക്കുന്നു. അവിടെ അവിടെ പറഞ്ഞോ? ഇല്ല. പക്ഷേ ഗ്രഹിക്കുന്നില്ലേ, ബോധിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയായി? പരിദാസം പ്രയോഗിക്കുമ്പോൾ എന്തൊക്കെയാ അർത്ഥത്തിൽ വ്യത്യാസം വരുന്നു? ഒന്ന്, ആ പരിദാസം ഉത്തരപദത്തിന്റെ അർത്ഥത്തെ നിഷേധിക്കുന്നു. രണ്ട്, നിഷേധിക്കുന്നതോടൊപ്പം തന്നെ സദൃശമായ മറ്റൊന്നിനെ ബോധിപ്പിക്കുന്നു. മൂന്ന്, അവിടെ നിഷേധത്തിനല്ല പ്രാധാന്യം, വിധിക്കാണ്. ആനയ എന്ന് പറയുമ്പോൾ അതാണ് വിധി. അപ്പോൾ ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിദാസ നിഷേധത്തിൽ വരും. അതുകൊണ്ടാണ് അബ്രാഹ്മണം ആനയും എന്ന് പറയുമ്പോൾ ബ്രാഹ്മണനെ കൊണ്ടുവരുന്നില്ല, മറിച്ച് അവശ്യം ക്ഷത്രിയനെ അവിടെ എത്തിക്കുകയും ചെയ്യുന്നു. എത്രയാണോ ശൂദ്രനോ ആരോ അവിടെയുള്ള അവരെ കൊണ്ടുവരുന്നു. അപ്പോ ആ ഒരു നിഷേധാർത്ഥത്തിലുള്ള ഒരു നകാരം ഏതെല്ലാം തരത്തിലാണ് അവിടെ വാക്യാർത്ഥത്തെ മാറ്റിമറിക്കുന്നത്? നമ്മൾ സാധാരണഗതി ചിന്തിക്കാറുണ്ട്, പക്ഷെ നമ്മുടെ സാധാരണ സംഭാഷണത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നതാണ്. അങ്ങനെ ഇങ്ങനെയെല്ലാം അർത്ഥബോധത്തോടുകൂടിയാണ് നമ്മൾ സാധാരണ ലോകവ്യവഹാരം എല്ലാം ചെയ്യുന്നത്. ഏത് ഭാഷയിലായാലും നമ്മളതിനെക്കുറിച്ച് ഇങ്ങനെ വിശകലനം ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ഇതൊക്കെ സാധാരണ ഉള്ളതാണ്. കൃത്രിമമായി വൈയാകരണം എന്നൊന്നും ഉണ്ടാക്കി പറയുന്നതല്ല. നമ്മുടെ ഭാഷാപ്രയോഗത്തെ അത് വിശദീകരിക്കുന്നു, ഇങ്ങനെയാണ് വരുന്നത്. ഇനി പ്രസജ്യ പ്രതിഷേധമാണെങ്കിലോ, അപ്രിയം ന ബ്രൂയാത്, പ്രസജ്യ പ്രതിഷേധം, അപ്രിയം പറയരുത് എന്ന് പറയുന്നു. പ്രസജ്യസ്തു നിഷേധകർ, അപ്രിയോ എന്ന് പറയുന്നിടത്തിൽ നകാരമുണ്ട്. നേരത്തെ അബ്രാഹ്മണൻ എന്ന് പറയുന്ന പോലെ അപ്രിയോ എന്ന് പറയുന്നിടത്തും ഒരു നകാരമുണ്ട്. അപ്രിയം പറയരുത്, അസത്യം എന്ന ബ്രൂയാ, അസത്യം പറയരുത്. അങ്ങനെ പറയുന്നു. അല്ല, ഇനി അങ്ങനെ അല്ലാതെ എടുക്കാം. ഒരുപാട് ഉദാഹരണം കിട്ടുമെന്ന്. അസത്യം ന ബ്രൂയാത്, അവിടെ ന ബ്രൂയാത് ആ നഗാരത്തിനാണ് പ്രാധാന്യം. അസത്യം എന്നുള്ളടത്തും ഉണ്ട്, സമാസം വന്നിരിക്കുകയാണ്. പക്ഷെ അവിടെ നഗാരം സ്വതന്ത്രമായി നിന്നിട്ട് ബ്രൂയാത് എന്ന് പറയുന്ന ക്രിയയോടെ അന്വയിക്കുന്നു, പറയരുത്. അതാണ് പ്രസജ്യസ്തു സവിജ്ഞേയ ക്രിയയാ സഹ എത്ര തന്നെ. അവിടെ കേവല നിഷേധമാണ്, നിഷേധത്തിനാണ് ഇവിടെ പ്രാധാന്യം. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു നഗാരം വന്നു. ഇവിടെ നഗാരത്തിന്റെ അർത്ഥത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ആ നഗാരം നേരിട്ട് ക്രിയയോടുകൂടി അന്വയിച്ചിട്ടെന്ന് പറഞ്ഞു, അസത്യം പറയരുത്, അധർമ്മം ആചരേത്, അധർമ്മം ആചരിക്കരുത്. അവിടെ പിന്നെ അതിൽ യാതൊരു തരത്തിലുള്ള ഉപാധികളുമില്ല. ആചരിക്കരുതെന്ന് പറഞ്ഞാൽ ആചരിക്കരുത്. അതാണ് പ്രസജ്യസ്തു നിഷേധകൃത്. ഇവിടെ എന്താണ്? ഒന്ന്, പൂർണമായ നിഷേധം. ഇവിടെയാണെങ്കിലോ അത് ആ നഗാരം എന്ന് പറയുന്ന ക്രിയയോടുകൂടി അന്വയിക്കുന്നു നേരിട്ട്. ഇവിടെ എന്തിനാണ് പ്രാധാന്യം? നിഷേധത്തിനാണ് പ്രാധാന്യം, വിധിക്കല്ല. നേരത്തെ പറഞ്ഞ സ്ഥലത്ത് വിധിക്കാണ് പ്രാധാന്യം, ഇവിടെ നിഷേധത്തിന് പ്രാധാന്യം. ഒന്ന്, നിഷേധത്തിന് എന്താണ്? ന ബ്രൂയാത്, ന ആചരേത്, ന വക്തവ്യം. നിഷേധത്തിന് പ്രാധാന്യം, ഇത് അന്വയിക്കുന്ന ക്രിയയോടുകൂടിയാണ്, പ്രത്യേകതകളാണ്. ഇവിടെ നിഷേധം മാത്രമേ ഉള്ളൂ, പിന്നെ സദൃശമായ ഒന്നിനെ ഗ്രഹിക്കുന്നില്ല. നിഷേധിക്കരുതെന്ന് പറഞ്ഞാൽ നിഷേധിക്കരുത്, നിഷേധിക്കുന്ന അത്ര തന്നെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യരുത്, പിന്നെ അവിടെ ചോദ്യമില്ല. പിന്നെ പ്രാധാന്യം വരുന്നതും വിധിക്കല്ല, നിഷേധത്തിനാണ്. ക്രിയയോട് അന്വയിക്കുന്നു, നിഷേധത്തിന് പ്രാധാന്യം വരുന്നു. സദൃശമായ ഒന്നിനെ അവിടെ ബോധിപ്പിക്കുന്നില്ല. പരിദാസത്തിലാണെങ്കിലോ സദൃശമായ ഒന്നിനെ ബോധിപ്പിക്കുന്നു. എളുപ്പത്തിലുള്ളത് മനസ്സിലാക്കാമെന്നുള്ളതാണ്. ഒരു നഞ്ഞു ഉത്തരപദത്തോട് അന്വയിക്കുകയാണ്, ഒരു വാക്യത്തിൽ അന്വയിച്ചു കഴിഞ്ഞാൽ അത് പരിദാസം, അതാണ് അബ്രാഹ്മണം ആനയ. ഒരു നഞ്ഞു നേരിട്ട് ക്രിയയോടുകൂടി അന്വയിക്കുകയാണെങ്കിൽ അത് പ്രസജ്യ പ്രതിഷേധം. അതിൽ നമ്മൾ ശ്രദ്ധിച്ച ചില കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കാം. കാരണം വേറെ ഉദാഹരണം പറയാം, ഹിംസാം ന കുര്യാ, ഹിംസയെ ചെയ്യരുത് അങ്ങനെ പറയുന്നു. ഹിംസയെ ചെയ്യരുത്, ഇവിടെ ഒരു നഗാരമേ ഉള്ളൂ. അസത്യം ന ബ്രൂയാ, അവിടെ രണ്ട് നഗാരമുണ്ട്. സത്യത്തിനോട് കൂടി ചേർന്നൊരു നഗാരമുണ്ട്, ന ബ്രൂയാ എന്നുള്ള നഗാരമുണ്ട്. അതുകൊണ്ട് അത് വിടാം, ഇതെടുത്താൽ മതി. ഹിംസാം ന കുര്യാ, ചെയ്യരുത്. സുരാം ന പിബേത്, മദ്യം കുടിക്കരുത്. ന പിബേത്, അവിടെയൊക്കെ ഒറ്റ നഗാരമേ ഉള്ളൂ, അത് സ്വതന്ത്രമായി നിൽക്കുന്ന നഗാരമാണ്. ആ നഗാരം നേരിട്ട് ക്രിയോടുകൂടി അന്വേഷിക്കുന്നു. എന്നിട്ട് നിഷേധത്തിനാണ് ഇവിടെ പ്രാധാന്യം. അങ്ങനെ വരുന്നു. പിന്നെ അസത്യം നമ്പ്രയ എന്ന് പറഞ്ഞാൽ അവിടെ വേറൊരു ഒന്നുണ്ട്, അസത്യത്തിലൊരു നഗാരമുണ്ട്. പിന്നെ നബ്രുയാദ് അവിടെ ഒരു നഗാരമുണ്ട്. നമ്മൾ ഈ രണ്ടാമത്തെ നഗാരത്തെ എടുത്തിട്ടാണ് പ്രസജ്യ പ്രതിഷേധത്തിന് ഉദാഹരണം പറയുന്നത്. അങ്ങനെ വരാത്ത സ്ഥലമാണെങ്കിൽ ഇതാണ് സുരാം നപിബേത്, മദ്യം കുടിക്കരുത്. ഒരു നഗാരമേ ഉള്ളൂ, നേരിട്ട് ക്രിയോട് അന്വയിക്കുന്നു. നിഷേധത്തിന് പ്രാധാന്യം. അങ്ങനെ പ്രസജ്യ പാടെ നിഷേധിക്കുന്നതിന് പ്രസജ്യ പ്രതിഷേധം നമ്മൾ പറയാറുണ്ടല്ലോ, പാടെ നിഷേധിക്കുക, അതാണ് പ്രസജ്യ പ്രതിഷേധം. ഇവിടെ എന്താണ്, നായും അച്ഛൻ തമ്മിൽ സമാസം ചെയ്തു, അനച്ചി, അങ്ങനെ സമാസം ചെയ്തു. അങ്ങനെ സമാസം ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുണ്ട്. ഈ സമാസം ചെയ്യുമ്പോൾ സമാസത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ പരസ്പരം അന്വയിക്കണം, അതാണ് നിയമം. അങ്ങനെ ഒരാവും. സമാസത്തിൽ അന്വയിക്കുന്ന പദങ്ങൾ സമാസത്തിന് പുറത്തുള്ള ഒരു പദമായിട്ട് അന്വയിക്കാൻ പാടില്ല. സാമർഥ്യമില്ല എന്ന് വരും നമ്മൾ സമാസത്തിൽ അത് പഠിക്കും. സമർത്ഥ പദവിധി എന്നാണ് തുടങ്ങുന്നത്. സാമർഥ്യമുള്ളിടത്തെ സമാസം നടക്കും. പഠിക്കേണ്ട കാര്യമാണ്. ഈ പാണിനിക്കൊരു കുഴപ്പമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, പാണിനിയുടെ നിയമങ്ങൾ പാണിനിയെ തെറ്റിക്കും. പ്രഭു സ്വാതന്ത്ര്യം ആപന്ന യതിച്ഛതി കരോതി തത്. പാണിനേർ നദി ഗംഗ യമുനാജസ്ഥലി നദി, അത് നമ്മൾ ഇനി മനസ്സിലാക്കും. പ്രഭു സ്വാതന്ത്ര്യത്തിൽ എന്ത് തോന്നുന്നു അത് ചെയ്യും. അതുകൊണ്ട് അതൊന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇവിടെ അനച്ചി എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? അച്ചി ന ഭവതി എന്നാണ് അർത്ഥം. എന്നുവെച്ചാൽ ഇവിടുത്തെ നകാരം ക്രിയയോട് അന്വയിച്ച് അച്ചീന ഭവതി ദിത്വത്തെ വിധിച്ചിട്ട് പറയുകയാണ്. അച്ചീന ഭവതി, അച്ച് പരമിരിക്കെ വരത്തില്ല. അപ്പൊ ഇവിടുത്തെ നകാരം എന്ത് ചെയ്തു? ക്രിയയോട് അന്വയിച്ചു. ക്രിയയോട് അന്വയിക്കുക എന്ന് പറഞ്ഞാൽ ന അച്ച് എന്ന് പറയുന്നതിൽ നിന്ന് പുറത്തുള്ള ഒരു പദത്തോടുകൂടി അന്വയിച്ചു. അങ്ങനെ അന്വയിച്ചു കഴിഞ്ഞാൽ സമാസം വരാൻ പാടില്ല. ഈ സമാസത്തിന് അസമർത്ഥ സമാസം എന്ന് പറയും. അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ പണിനി ചെയ്തു. നമുക്കൊന്നും, നമ്മൾ നിസ്സഹായരാണ്. പണിനിയുടെ റോൾ പണിനിയെ വയലേറ്റ് ചെയ്തു. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രഭു സ്വാതന്ത്ര്യമാപന്ന യതിച്ഛതി കരോതി തത്. എന്നുവെച്ചാൽ ഇവിടെ പ്രസജ്യ പ്രതിഷേധമാണെന്നർത്ഥം. ക്രിയയോടുകൂടി അന്വേഷിച്ചു. അപ്പോൾ ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ. എന്താണ്? അച്ഛന്റെ പരത്തിലിരുന്ന എരിന് ദുത്തും വരും, അച്ഛി എന്ന ഭവതി, അച്ഛരുന്ന വരത്തില്ല. ഇത്രേ പാണി പറഞ്ഞു, വേറൊന്നും പറഞ്ഞില്ല. വേറൊന്നും പറയാത്തത് കൊണ്ട്, ഇത് പ്രസജ്യ പ്രതിഷേധമായതുകൊണ്ട് പരത്തിൽ ഹല്ലിട്ടിരുന്നാലും വരാം, ഒന്നും വരുന്നില്ലെങ്കിലും ഇതെത്തും വരാം. കാരണം പാണിനി ഇത്രേ പറഞ്ഞു, അച്ഛന ഭവതി പ്രസജ്യ പ്രതിഷേധമാണ്. അവിടെ ഇതാ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇപ്പം നാ അച്ചി എന്നിടത്ത് നകാരം അച്ഛനോട് അന്വയിച്ചെങ്കിൽ അത് പരിദാസമായ അതല്ല. മറിച്ച് ഇവിടെ നഗാരം ക്രിയയോട് അന്വേഷിച്ച് എന്താണ് അച്ഛന ഭവതി. അപ്പോൾ പ്രസംഗ പ്രതിഷേധമാണ്. ഇവിടെ നിഷേധത്തിനാണ് പ്രാധാന്യം. അച്ചിരിക്കുക വരത്തില്ല, ആ നിഷേധമാണ്. കല്ലിരിക്കുക അത് പറഞ്ഞില്ലല്ലോ, അപ്പോൾ കല്ലിരിക്കുക വരാം. അക്കാര്യം ഇവിടെ മിണ്ടുന്നില്ല. ഒന്നുമില്ലെങ്കിലോ അതും പറയുന്നില്ല, അവിടെയും വരാം. അപ്പോൾ ഇവിടെ നിഷേധത്തിനാണ് പ്രാധാന്യം. ന ഭവതി അച്ചിരിക്കുക. അതുകൊണ്ടാണ് ഈ സൂത്രത്തിനെ വ്യാഖ്യാനിക്കുമ്പോൾ പറയും ഇത് പ്രസംഗ പ്രതിഷേധമായതുകൊണ്ട് അച്ചീന്ന ഭവതി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇവിടെ പൂർവ്വത്തിലെ അനുവൃത്തി കൊണ്ട് വിധിക്കുന്ന ദ്വിത്വം അതാണ്. അജഹ പരസ്യ ഏരോ ദ്വേപാസ്തഹ. ദ്വിത്വഭരണത്തിലായതുകൊണ്ട് പൂർവ്വത്തിൽ നിന്ന് വരുന്ന അനുവൃത്തിയിൽ നിന്ന് കിട്ടുന്നതാണ് ഈ അർത്ഥം. ആ ദ്വിത്വം അച്ചിരിക്കെ വരത്തില്ല, ഹലിരിക്കെ വരാം, ഒന്നും ഇല്ലാതിരുന്നാലും അവസാനത്തും വരാം. അവസാന സംജ്ഞ വിധിക്കുന്ന സൂത്രം ഏതാണ്? വിരാമോ അവസാനം, അതാണ് വാക്ക് എന്ന് പറയുന്നിടത്ത് ദത്വം വന്നിട്ട് കീവ് വന്നിട്ട് വാക്ക്. മലയാളത്തിൽ നമ്മൾ അങ്ങനെ എഴുതുന്നു, ദത്വം വന്ന രൂപം എഴുതുന്നു. അപ്പൊ ഇത് പൊതുവായി അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇങ്ങനെ നഗാരത്തിന് രണ്ടർത്ഥമുണ്ട്, പരിദാസവും പ്രസംഗ പ്രതിഷേധവും. പരിദാസം വരുന്നിടത്ത് സദൃശത്തെ ഗ്രഹിക്കണം, പ്രസംഗ പ്രതിഷേധം വരുന്നിടത്ത് നിഷേധം മാത്രമേ ഉള്ളൂ. പരിദാസം വരുന്നിടത്ത് സമാസത്തിലെ ഉത്തരപദത്തോട് നഗാരത്തെ അന്വയിക്കണം. അപ്പോൾ നിഷേധം വരുന്ന ഉത്തരപദത്തിൻ്റെ അർത്ഥത്തെ നിഷേധിക്കും. അപ്പോൾ അതിന് സദൃശമായി അനുഗ്രഹിക്കാം. പരിദാസം വാക്യത്തിൽ പ്രയോഗിക്കുമ്പോൾ അവിടെ വിധിക്കാണ് പ്രാധാന്യം, നിഷേധത്തിനല്ല. അതുകൊണ്ട് അബ്രാഹ്മണം ആനയ എന്ന് പറഞ്ഞിടത്ത് ബ്രാഹ്മണ ഭിന്നനായ ഒരുവനെ ആനയിച്ചു. പ്രസജ്ജ പ്രതിഷേധം എന്ന് പറയുന്നത് കേവലമായ നിഷേധമാണ്. അവിടെ നിഷേധത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് സുലാം എന്ന പിബേദ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ മദ്യം കുടിക്കരുത് എന്നുള്ള അർത്ഥം ബോധം വന്നത്. അത് നഗാരം ക്രിയയോടെ അന്വയിച്ചത്. ഇത്തരം കാര്യങ്ങളെല്ലാം ഇവിടെ പൊതുവായി പറഞ്ഞു. സമാസം വേണ്ടല്ലോ. പ്രസജ പ്രതിഷേധത്തിന് പരിദാസത്തിനാണ് എന്ത് പറയുന്നത്? ഉത്തരപദയൻ. പ്രസജ പ്രതിഷേധത്തിന് ക്രിയയോട് അന്വയിച്ചാൽ മതി. അതാണ് അങ്ങനെ പറയുമ്പം നഗാരം വേറെയുണ്ടോ? അവിടെ സമാസത്തിലല്ലാതെ ഒരു നഗാരമുണ്ട്. അസത്യം നവദേ, അവിടെ ഒരു നഗാരമില്ലേ? അത് ക്രിയയോട് അന്വയിക്കും. അതുകൊണ്ടാണ് ഞാൻ രണ്ടും മാറ്റി പറഞ്ഞത്. നഗാരം എന്തിനോട് അന്വയിക്കണം? പ്രസംഗ പ്രതിഷേധത്തിൽ ക്രിയയോട്. എന്നാ പിബേത് നവദേ, രണ്ടിടത്തും അത് സംഭവിക്കുന്നില്ലേ? ഒരിടത്ത് അസത്യം എന്ന് പറയുന്ന വേറൊരു പദം ഉണ്ടെന്നേ ഉള്ളൂ. അല്ല, ഇവിടെ നഞ്ചു സമാസം ഇല്ലല്ലോ. എന്നാ വിഭേദം എന്ന് പറഞ്ഞാൽ ഇവിടെ സമാസമില്ല. സമാസം വരണമെങ്കിൽ എന്ത് ചെയ്യണം? അതാദ്യം പറഞ്ഞില്ലേ, ഒന്നോ അതിൽ കൂടുതലോ പദങ്ങൾ കൂട്ടിച്ചേർക്കണം, എന്നാലേ സമാസം വരത്തുള്ളൂ. ഒറ്റയ്ക്ക് ഒരു പദം നിന്നാൽ അതിന് സമാസമില്ല. എന്നാ പിബേത്, എന്ന് പറയുന്നത് സുബന്ധമാണ്, പിബേദം എന്ന് പറയുന്നത് തിങ്ങന്ധമാണ്. ഈ രണ്ടും തമ്മിൽ സമാസം വരത്തില്ല. ലോകത്തിൽ വേദത്തിൽ വരും, ലോകത്തിൽ വരത്തില്ല. ലോകത്തിലെന്താണ്? സുബന്ധങ്ങൾ തമ്മിലേ സമാസം വരും, രണ്ട് നാമപദങ്ങൾ തമ്മിലേ വരത്തുള്ളൂ. ഇവിടെ എന്നാ പിബേദം എന്ന് പറയുന്നത് സമാസം. പിന്നെ എന്ത് ചെയ്തു? ആ ക്രിയയെ നിഷേധിച്ചു, കുടിക്കരുത്. അതിൽ നാ വരുമ്പോൾ എന്തായാലും അതിനെ വിധി എന്നല്ല പറയുന്നു, പിന്നെ എന്ത് പറയും? നിഷേധം. കാരണം വിധി എന്ന് പറയുന്നതിനും നിഷേധം എന്ന് പറയുന്നതിനും വ്യത്യാസമുണ്ട്. വിധി എന്ന് പറയുന്നത് എന്താണ്? സ്വർഗകാമോ യജേത, സത്യം ആചരേ, ഇതൊക്കെ വിധികളാണ്. ഇതിന്റെ നേരെ വിരുദ്ധമായതിനാണ് എന്ത് പറയുന്നത്? നിഷേധം. വന്ന പിബേത്, ഇത് വിധിയല്ല, ഇതിനെയോ നഗാരം വന്നുകൊണ്ട് അതിന് നിഷേധമാണ്. വിധി എന്ന് പറയുന്നിടത്ത് എന്താണെന്ന് ആവശ്യപ്പെടുകയാണ്. ധർമ്മം ആചരേത്, അവിടെ നിന്നോട് നീ ഒന്ന് ചെയ്യണമെന്ന് അവിടെ വേദം അല്ലെങ്കിൽ ഗുരു പറയുകയാണ്. ഗാം ആനയ, പശുവിനെ കൊണ്ടുവാ, വിധിയാണ്, നിഷേധമില്ല. പക്ഷെ ആ ക്രിയയോടുകൂടി ഒരു നിഷേധാർത്ഥത്തിൽ ഒരു ശബ്ദം ചേർത്ത് കഴിഞ്ഞാൽ അതിനെ എന്താ പറയുക, വിധി എന്നല്ല പറയുന്നത്, നിഷേധം. എന്തുകൊണ്ട് അതിനെ നിഷേധിച്ചു? അങ്ങനെ ആ അതെ, രണ്ടുമൊന്ന് തന്നെ. ഇവിടെ പ്രതിഷേധം എന്ന് പറഞ്ഞാലും നമ്മുടെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന പ്രതിഷേധമല്ല. വ്യാകരണത്തിലെ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ അതാണ് കുഴപ്പം. നമ്മൾ ഇതൊക്കെ കേട്ട് പഠിച്ചു വച്ചിരിക്കുന്നു. പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഒന്നും കാണുന്നില്ലല്ലോ ഇവിടെ. ഇവിടെ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ നിഷേധം തന്നെ. നമ്മുടെ ഭാഷയിൽ അതിനൊക്കെ അർത്ഥം ഒരുപാട് മാറിപ്പോയി. ഇവിടെ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ നിഷേധം, നിഷേധമെന്നോ പ്രതിഷേധമെന്നോ പറയാം. അതുകൊണ്ടാണ് അതിനെ പറഞ്ഞ പ്രസജ്യ പ്രതിഷേധം. ഭാഷയിൽ വരുന്ന വ്യത്യാസങ്ങൾ. അപ്പോൾ അത് ക്ലിയറായതിൻ്റെ ന വന്ന് അവിടെ നിഷേധിക്കുന്നു. അതിനാണ് അങ്ങനെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു അനച്ചാന്നുള്ളത് അച്ചി എന്ന ഭവതി എന്നെടുത്ത അർത്ഥം. അനച്ചിയിലെ നഗാരത്തിന് പുറത്തുള്ള ഒരു ക്രിയയോടുകൂടി അന്വേഷിച്ചു. അപ്പോൾ അവിടെ അസമൃദ്ധ സമാസം വന്നു. സൗത്രത്വ സാധു എന്ന് പറയും. സൂത്രത്തിൽ അങ്ങനെയൊക്കെ പ്രയോഗിക്കുക, നിയമം പാലിക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ സമാസം പഠിക്കുമ്പോൾ അത് വ്യക്തമാകും എന്താണ് പാണിനി ഇവിടെ ചെയ്തത്. എന്തുകൊണ്ട് പാണിനി തൻ്റെ തന്നെ നിയമത്തെ തെറ്റിച്ചു? പിന്നെ ഇതെല്ലാം വ്യാഖ്യാനിച്ച് ശരിയുമാക്കാം, അങ്ങനെയുണ്ട്. അനുചയിൽ കുഴപ്പമൊന്നുമില്ല. അത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ച് പാണിനിയെ രക്ഷിക്കുകയും ചെയ്യും. സാനഗതി പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ലോ.